അടുത്ത് വരുന്നത് രാമാഭ്യാം ഗിരിപൂർവവത് രാമശബ്ദസ്യ അർത്ഥവ അധാതുരപ്രത്യ ഇത്യനേന സമാസാശ്ചൈത്യനേന സൂത്രേണ പ്രത്യയാനാം പ്രാപ്തൗ സുഭ ഇത്യനേന സൂത്രേണ ദിവജനവിവക്ഷായാം സുഭായത്തിനേന ദിവജന സംജ്ഞാസിദ്ധൗ ദ്വിയോഗിവനേകവിനയത്തിനേന ദിവജനെ രാമഭ്യാം ഇതി ജാതെ ദത്തുവിവക്ഷായാം ദിവജന പ്രത്യേക ജാതെ രാമഭ്യാം ഇത്യത്ര മകാരസ്യ ഹലന്ദ്യം ഇത്യനേന സൂത്രേണ സംജ്ഞാ പ്രാപ്തൗ വിഭക്തിസ്ഥ ഇത്യനേന ഭ്യാം ഇത്യസ്യ വിഭക്തി സംജ്ഞാത്വാത് ന വിഭക്തോ തുസ്മ അനേന സൂത്രേണ തസ്യ നിഷേധ സംജ്ഞായാഃ നിഷേധേ ജാതെ രാമഭ്യാം ഇത്യത്ര സുപി ച ഇത്യനേന സൂത്രേണ യജ്ഞാദു സുപി അദന്ത അംഗസ്യ ദീർഘ ഇത്യർത്ഥകേന അനേന സൂത്രേണ എഞ്ഞാദി ഭ്യാം ഇതി പ്രത്യയേ പരേ ഭ്യാം ഇത്യത്ര ഭകാരസ്യ എഞ്ഞിത്വ തദപൂർവ രാമ ഇത്യസ്യ ശബ്ദസ്യ അകാരാന്തത്വ തസ്യ അന്തിമ അകാരസ്യ സുപിച ഇത്യനേന പൂർവോക്തേന സൂത്രേണ പൂർവോക്തപ്രകാരേണ ദീർഘേ ജാതേ രാമാഭ്യാം ഇതി സിദ്ധ്യതി. ഇവിടെ അമിപൂർവ എന്ന് പറയുന്ന സൂത്രത്തിൽ അന്തോദാഹരണം കൊടുത്തിരിക്കുന്നത് രാമം എന്നാണ്. അത് കഴിഞ്ഞ് രാമോ എന്ന് പറയുന്ന കൊടുത്തിരിക്കുന്ന ആ സൂത്രത്തിന്റെ ഉദാഹരണമല്ല. ഏതുപോലെ ഇവിടെ ഇപ്പം രാമായ രാമാഭ്യാം എന്ന് കൊടുത്തിരിക്കുന്ന പോലെ ഇവിടെ രാമായ എന്ന് പറയുന്നത് കൊടുത്തിരിക്കുന്ന ഇങ്ങേറിയയ്ക്ക് ഉദാഹരണമാണ്. പക്ഷേ രാമാഭ്യാം എന്ന് പറയുന്നത് അതിന് ഉദാഹരണമല്ല. എന്തുകൊണ്ട്? ആ ശബ്ദം നേരത്തെ സിദ്ധിച്ചതുകൊണ്ട് അതിനെ സൂത്രത്തിന്റെ ആവശ്യമില്ല എന്ന് കാണിക്കാൻ വേണ്ടി അത് അടുത്ത് കൊടുത്തിരിക്കുന്നു എന്നേ ഉള്ളൂ. അതാണ് രാമം, രാമു എന്ന് അവിടെ കൊടുത്തു, ഇവിടെ എന്തു കൊടുത്തു? രാമായ രാമാഭ്യാം. അപ്പം മുമ്പ് സിദ്ധിച്ച ഒരു രൂപത്തെ എടുത്ത് കാണിക്കുന്നു എന്നേ ഉള്ളൂ. അമിപൂർവയ്ക്ക് ഉദാഹരണം ഒന്നേ ഉള്ളൂ, രാമം. അതുപോലെ തന്നെ ഗീറിയ എന്ന് പറയുന്നതിന് ഒന്നേ ഉള്ളൂ, രാമായ. രാമാഭ്യാം എന്ന് പറയുന്നത് സുതിച്ചയുടെ ഉദാഹരണമാണ്. രാമായ ഇത്യത്ര രാമശബ്ദസ്യ പ്രാതിപദികത്വേ സുഭയത്തിനേന പ്രത്യയാനാം ഏകവചനാദി സംജ്ഞാസിദ്ധേ ഏകത്വവിഷായാം ദ്യോജനേകവചനേ ഇതി സൂത്രേണ ഏകവചന ങേ ഇത്യസ്യ ഏകവചനത്വേ സിദ്ധേ രാമ ങേ ഇതി ജാതേ ങേ ഇത്യസ്യ ങേർ യ ഇതി സൂത്രേണ യകാര ആദേശേ സതി രാമ യ ഇത്യത്ര ങേ ഇത്യത്ര പൂർവമേവ അന്തരംഗത്വ അനുബന്ധ കാര്യേ സിദ്ധേ യേ ഇതി ശിഷ്യതി തത്ര ചതുർത്ഥി ഏകവചനെ ങേർ യ ഇത്യനേന യകാര ജാതേ രാമ യ ഇത്യത്ര രാമശബ്ദസ്യ അകാരാന്തസ്യ അദന്ത അംഗത്വാ തദപ്പരസ്യ യ ആദേശസ്യ സുപ്ത അഭാവേപി അത്ര രാമായ ഇതി ദീർഘ സിദ്ധ്യതി ഗേന സൂത്രേണ ന ദീർഘ കേന സൂത്രേണ സുപിചായിത്തനേന ദീർഘ സിദ്ധ്യതി തത്സിദ്ധ്യർത്ഥം അത്ര യാ ഇതി ആദേശസ്യ യഞ്ഞാദിത്വേ അപി സുപ്ത്വ അഭാവാത് യകാരാദേശസ്യ സുപ്ത്വസിദ്ധ്യർത്ഥം സ്ഥാനിവദാദേശോ അനൽവിദു ഇതി അതിദേശ സൂത്രം അത്ര പ്രവർത്തതേ. ആദേശ ധർമ്മം അത്ര സ്ഥാനിധർമ്മം. സുപ്ത്വം അത്ര ആദേശേ ആരോപ്യതേ അനേന സൂത്രേണ ഏവംച ആദേശ യകാരസ്യാപി സുപ്ത്വാ അനേന അതിദേശസൂത്രേണ സ്ഥാനിധർമ്മസ്യ അത്ര ആരോപിതത്വാ വാസ്തവികതയാ തത്ര സുത്വ അഭാവേവി ആരോപസിദ്ധ സുപ്ത്വാ അത്ര യജ്ഞാദി സുപി പരേ വിദ്യതെ ഏവം ച സുപിച ഇത്യനേന സൂത്രേണ പൂർവാകാരസ്യ ദീർഘേ ജാതേ രാമായ ഇതി സിദ്ധ്യതി. രാമേണ അത് ഇവിടെ മാത്രമല്ല, നമ്മൾ ഇതുവരെ പഠിച്ച സ്ഥലങ്ങളിൽ ഇതുവരെ ഈ സൂത്രം വരാത്ത സ്ഥലത്തും പക്ഷെ സ്ഥാനി ഒരു ആദേശം വന്നു കഴിഞ്ഞാൽ ഉടനെ അത് പ്രവർത്തിച്ചോളൂ. അതിന് ആരുടെയും പെർമിഷൻ ആവശ്യമില്ല. ഇപ്പൊ ഈഗോയാണ് ചി വിക്കിന്റെ സ്ഥാനത്ത് എന്ത് വന്നു? എണ്ണു വന്നു. എണ്ണു വന്നു കഴിഞ്ഞാൽ എന്താണ്? അതേസമയം തന്നെ അവിടെ ഒരു സ്ഥാനി ആദേശ അവിടെ ആദേശം തരും. എണ്ണാണ്, അതിലാദേശമായി എന്ത് വരാം? സ്ഥാനിധർമ്മം വരാം, അച്ഛത്വം വരാം. അതിന്റെ പ്രാപ്തിയുണ്ട്. പക്ഷേ അങ്ങനെ പ്രാപ്തി വരുന്നിടത്ത് അങ്ങനെ പ്രാപ്തി എന്നേ പറയാൻ പറ്റൂ. വന്നു എന്ന് പറയാൻ പാടില്ല. പ്രാപ്തി എവിടെ ആദേശം വരും? വരും. അങ്ങനെ വരുന്നിടത്ത് നോക്കണം അനൽ വിധു നിഷേധിക്കുന്നുണ്ടോ. അത് പഠിച്ചിരിക്കണം. അത് അലാശ്രയ വിധിയാണോ എങ്കിൽ നിഷേധിക്കും, എന്നാ വരത്തില്ല. എന്ന പദാന്ത ധ്രുവേന വരെ യലോപസ്വര എന്ന് പറഞ്ഞൊരു സൂത്രമുണ്ട്, നിഷേധിക്കുന്ന സൂത്രം. അങ്ങനെയുള്ള സൂത്രങ്ങൾ ഏതെങ്കിലും വന്നിട്ട് നിഷേധിക്കുന്നുണ്ടോ സ്ഥാനീയത്വത്തെ? ഒരിടത്ത് സ്ഥാനീയത്വം വന്നോ ഇല്ലെന്നോ ഇത്രയും പഠിച്ചുകൊണ്ട് നമുക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല. നിഷേധിക്കുന്ന സൂത്രം കൊണ്ടോ നോക്കണം, അൽവിധിയാണോ എന്ന് പരിശോധിക്കണം. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അത് സ്ഥാനിവതാണെന്ന് കണ്ടതിന് ശേഷമല്ലേ സുപ്പി പ്രയോഗിക്കാൻ പാടുള്ളൂ ഈ പ്രക്രിയയിലെ ക്രമത്തിൽ? ആ സ്ഥാനിവത്വം വരുന്നു. അപ്പൊ എന്താ വരുന്നു? സുപ്പിച്ച അത് സ്ഥാനിവത്വം വന്ന് സുപ്പായാലേ പ്രവർത്തിക്കാൻ പറ്റും. അതല്ലേ ഇവിടെ പറയുന്നു. അല്ലാതെ പ്രവർത്തിക്കാൻ പറ്റത്തില്ലല്ലോ. അല്ലാതെ പ്രവർത്തിക്കാം. എങ്ങനെ? നമ്മളിപ്പോ പ്രക്രിയ പറയുകയോ എഴുതുകയോ ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നു രാമ യാ എന്ന് പറയുന്നിടത്ത് വിജ ദീർഘം വന്നു. അങ്ങനെ പറയുന്ന തെറ്റില്ല. എങ്ങനെ വരും ദീർഘം? അവിടെ സുപ്പില്ലല്ലോ. അപ്പോൾ അതിൻ്റെ സമാധാനമായിട്ട് പറയും. എങ്ങനെയാണ്? സ്ഥാനിപദാദേശവും അനൽവിധവും അങ്ങനെ പറയാം. അത് പ്രക്രിയയിൽ പറയുമ്പോൾ മുമ്പോ പിമ്പോ പറയാം. അത് എങ്ങനെയാണ്? പ്രകൃതി പറയുന്ന ആകാംക്ഷ അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ഒരാൾക്ക് അങ്ങനെ ഒരു സംശയമേ ഇല്ല, പറയേണ്ട കാര്യമില്ല. പറയുമ്പോൾ എങ്ങനെയും പറയാം. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കണം അങ്ങനെയുള്ള സ്ഥലത്ത് സൂത്രം പ്രവർത്തിച്ചിരിക്കും. ആദേശസൂത്രങ്ങൾ, പരിഭാഷാസൂത്രങ്ങൾ, സംജ്ഞാസൂത്രങ്ങൾ എന്നും ആരുടെയും പെർമിഷൻ ചോദിച്ച് നിൽക്കാറില്ല. വിധി വരുന്നിടത്തെല്ലാം അതങ്ങ് പ്രവർത്തിക്കും. ബഹുവചനത്തിൽ വരുമ്പോഴോ രാമശബ്ദസ്യ പ്രാതിവസജ്ഞായാം സുബഹിത്യനേന പ്രത്യാനാം ഏകവിനാദി സപ്ഞായാം സിദ്ധായാം ബഹുഷ് ബഹുവനമിതി ബഹുത്വവിവക്ഷായാം രാമശബ്ദാതുപരി കഹ പ്രത്യേഹ ഭ്യസ് ഇതി പ്രത്യയേ ജാതേ രാമ ഭ്യസ് ഇത്യത്ര അത്ര കസ്യ സൂത്രസ്യ പ്രാപ്തിരസ്തി. അത് സുപിച്ച സുപിച്ച ഇത്യസ്യ സൂത്രസ്യ പ്രാപ്തിയർത്ഥം പൂർവമേവ അംഗസഞ്ജ ആവശ്യകം ഭവതി യസ്മാത് പ്രത്യയ വിധി തദാദി പ്രത്യയ അംഗമിത്യനേന അംഗസഞ്ജായ അത്ര പരത്ര ഭ്യസ് ഇത്യസ്യ പ്രത്യയസ്യ വിദ്യമാനത്വാ തസ്യ യജ്ഞാദിത്വാ സുപിച ഇത്യനേന ദീർഘേ പ്രാപ്തേ ബഹുവചന ചല്യ. അടുത്ത സൂത്രം ബഹുവചന ചല്യേ ജലാദു ബഹുവചന സുപി അതോ അംഗസ്യ ഏകാരഹ. ഇതും അംഗാധികാരമാണ്. ആറാം അധ്യായത്തിന്റെ നാലാം പാദത്തിലെ ആദ്യത്തെ സൂത്രമാണ് അംഗസ്യ. അതിങ്ങനെ പോയി ഏഴാം അധ്യായത്തിന്റെ അവസാനം വരെ പോകും. അവിടെ വിധിക്കുന്ന എല്ലാ സൂത്രത്തിലും ചെല്ലും അംഗസ്യ എന്ന് വരും. അതിന്റെ വിശേഷണമായും അതഹ അർത്ഥം വരും. അതന്ത അംഗസ്യ വൃത്തിയിൽ എഴുതിയിരിക്കുന്ന എന്താണ്? അതോ അംഗസ്യ. നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് എന്താണ്? അതന്ത അംഗസ്യ എന്നർത്ഥം ധരിച്ചോളണം. അതന്ത അംഗസ്യ എന്ന് പറയുമ്പോൾ ഏ സൂത്രം വരും അവിടെ? അത് വന്നത് ഏന വിധിസ്ഥന്തസ്യ എന്നുള്ളതുകൊണ്ട് അതന്ത അംഗസ്യ എന്ന് കിട്ടുമ്പോ സൂത്രം വരുന്നു. ഹലോ അന്തസ്യ. അത് അത്യാവശ്യം വേണ്ട സൂത്രങ്ങളെല്ലാം ഓർമ്മയും തിരിക്കും. അപ്പൊ അതന്തമായ അംഗത്തിന് എന്താണ്? ജലാതു ബഹുവിനെ എന്നാണിവിടെ പറയുന്നു. സുപിജി പറഞ്ഞ എന്താണ്? യജാതു സുപി. യജ്ഞാദിയായ സുപ്പിരിക്കുമ്പോ ഇവിടെ പറയുന്ന എന്താണ്? ചലാദിയായ ബഹുവനം പറയുന്നു. രണ്ടിന്റെ നിമിത്തം വ്യത്യാസം. ജല് ആദ്യമായിരിക്കണം, അത് ബഹുവനുമായിരിക്കണം. ഇവിടെ എന്താണ്? ഭ്യസം തിരിക്കുന്നത് ജല്ലാദിയാണ്, ബഹുജനുമാണ്. ഏ സൂത്രപ്രകാരം? സുപഹ പ്രകാരം അത് ബഹുജനമാണ്. സുപഹ എന്നുള്ള സൂത്രപ്രകാരം ബഹുജനമാണ്, ജലാദിയാണ്. അങ്ങനെ ഇരിക്കുമ്പോ പിന്നെ അത് സുപ്പുമായിരിക്കണം. മൂന്ന് നിമിത്തങ്ങളാണ് പറയുന്നത്. ഒന്ന്, ജല്ലാദിയായിരിക്കണം. ആദിയിൽ ജല്ല് വേണം. ഭ്യസല ഭകാരം ജല്ലാണ്. ബഹുവചനമായിരിക്കണം. സുപഹ സൂത്രപ്രകാരം ഒരു ബഹുവചനമാണ്. സുപ്പാണ് ഈ സൂത്രപ്രകാരം. ഏ സൂത്രപ്രകാരം? ഏത് സൂത്രപ്രകാരം? ഒരു ചോദ്യത്തിന് ഒരു ഉത്തരേ ഉള്ളൂ, രണ്ടുത്തരം വരത്തില്ല. ഏ സൂത്രപ്രകാരമാണോ? ആദിരന്ധ്യന സഹേത സുപ്പാവുന്ന അതുകൊണ്ടല്ലേ. സൗജസ് പ്രകാരം സുപ്പാവോ? ആദിരന്ധ്യന സഹേത പ്രകാരം എന്തായി അത് സുപ്പ്? ഇവിടെ ഏതാണ്? ഭ്യസ്. അതാണ്. ഒരുപാട് പഠിക്കേണ്ട കാര്യമില്ല, പഠിക്കുന്നത് കൃത്യമായി മനസ്സിലാക്കി പോകണം. അതിനുവേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. എന്താണ് ഒരു സ്ഥാനം കാണുമ്പോൾ അവിടെ ഏത് സൂത്രം പ്രവർത്തിക്കുന്നു, എന്ത് സൂത്രം പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കും. എന്നാലേ വേഗനത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇവിടെ ഭസ് എന്ന് പറയുന്നത് സുപ്പാകുന്നതിന് ഒരൊറ്റ സൂത്രമേ ഉള്ളൂ. ഏത്? ആദരന്തിയന സൂത്രം. അതിൻ്റെ സഹായമായിട്ട് പല സൂത്രങ്ങളും പ്രവർത്തിച്ചിരിക്കും. സുപ്പിന് സഹായമായി പ്രവർത്തിച്ച ഒരു സൂത്രത്തിന്റെ പേര് പറയാമോ ആർക്കെങ്കിലും? സുപ്പിന് സഹായമായി പല സൂത്രങ്ങളും പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞാലും ഒരു സൂത്രത്തിന്റെ പേര് ഫലന്ത്യം. അങ്ങനെ ചിന്തിച്ചാൽ പല സൂത്രങ്ങളും കിട്ടും. ഫലന്ത്യം എന്ന് നിസ്സഞ്ജ വിധിച്ചാലേ എന്ത് പറ്റൂ? സുപ്പെന്ന് പറയുന്ന പ്രത്യാഹാരം ഉണ്ടാക്കാൻ പറ്റൂ. അപ്പൊ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ജലാദു ബഹുവിനെ സുപി, ജല്ലാദിയായ ബഹുവിനമായ സുപ്പ് പരമിരിക്കുമ്പോ അതോ അംഗസി അതന്തമായ അംഗത്തിന് എന്തുവരുന്നു? ഏകാരമാണ് ഇവിടെ വിരിക്കുന്നത്. സൂത്രത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ജലി ഏത്ത്. ഏത്തെന്ന് പറയുന്ന ഏതാണ്? ഏകാരം. ഏകാരം വരുന്നു, തപരം വച്ചിരിക്കുകയാണ് ഏ എന്ന് പറയുന്നത്. ഏകാരം വരുന്നു. അപ്പൊ എങ്ങനെ വരുന്നു? രാമേ ഭ്യസ്. രാമേ ഭ്യസ് എന്നിരിക്കുമ്പോ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. എന്താണ് സുപ്തിംഗന്ധം പ്രകാരം? സുപ്തിംഗന്ധം പദം ഇത്തിനേന പദസജ്ഞായ സസജുഷോരുത്യനേന ഋത്വേ ജാതേ ഖരവസാനയോർ വിസർജനീയ വിരാമോ അവസാനം ഇതി സൂത്രസഹകൃതേന വിധിന. അതുകൂടെ വേണ്ടേ? അതുകൂടെ ചേർത്ത് പറയുമ്പോൾ വിരാമോ അവസാനം ഇതി സൂത്ര സഹകൃതേന അനേന വിധിന. വിസർഗേ ജാതേ രാമേഭ്യ ഇതി സിദ്ധ്യതി. സുപ്പിക്കും ഈ സൂത്രത്തിൽ സുപ്പ് എന്നെന്തിനു പറഞ്ഞു? ഭഗവാനെ സുപ്പി, പൂർവ്വത്തിൽ നിന്ന് സുപ്പി എന്ന് പറയുന്ന വരുന്നുണ്ട്, എന്തിനു പറഞ്ഞു? സുപ്പി എന്ന് പറയുന്ന എവിടെ നിന്നാവുന്നത്? സുപ്പിച്ചയുടെ തൊട്ടടുത്ത സൂത്രമാണ് അത്, 102, 103. പചത്വം വാസ്തവത്തിൽ ഇതിവിടെ പറയേണ്ട യാതൊരു ആവശ്യമില്ല. എന്തുകൊണ്ട്? പചത്വം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല, നമ്മൾ പഠിക്കാൻ പോകുന്ന ഭാഗമാണ്, തിങ്ങ് നമ്മൾ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രത്യുദാഹരണം ഇവിടെ കൊടുക്കേണ്ട യാതൊരു ആവശ്യവും. സിദ്ധാന്തമായി പഠിക്കുമ്പോഴാണെങ്കിൽ ശരി, കാരണം പജദ്ധു എന്ന് പറയുന്ന രൂപം എന്താണെന്ന് ഒരു ഐഡിയ ഇല്ലാത്തവരുടെ അടുത്ത് ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് മനസ്സിലാക്കാനാണ്? ഒന്നും മനസ്സിലാകത്തില്ല. എന്നാലും നമ്മൾ എന്തെങ്കിലും ഒന്ന് മനസ്സിലാക്കണമല്ലോ. ഇവിടെ സുപ്പ് പരത്തിലില്ല എന്ന് മാത്രം മനസ്സിലാക്കുക, ഇത് തിങ് പ്രത്യയമാണെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തു വരുന്ന ഏതാണ് രൂപം? രാമാത്, രാമശബ്ദത്തിന്റെ പഞ്ചമി ഏകവചനേ രാമാദിത്യത്ര രാമശബ്ദസ്യഹ പ്രഥമതഃ പ്രാതിപദിക സജ്ഞാ സിദ്ധോ രാമ ഇത്യസ്യ ഉപരി സ്വാദിപ്രത്യേ ജാതേ. ഇവിടെ ഏതാണ് പ്രത്യയം? നസി ഇത്യസ്യ സുഭയത്തിനേന ഏകവചനായ ഏകവചനേ സിദ്ധേ ദ്യഗയോർ ദിവനേകവനേ ഇത്യനേന ഏകവചനേ നസി ഇതി ജാതേ രാമ നസി ഇത്യത്ര ടാങ്ങസിംഗസാം വിനാശ്യാഹ ഇത്യനേന സൂത്രേണ നസി ഇത്യസ്യ ആത് ആദേശേ. ഇത്രയും നമ്മൾ പഠിച്ചതാണ്. നസി എന്നിരിക്കുന്നിടത്ത് ടാങ് സിംഹസായ വിനാശ്യഹ എന്നുള്ള സൂത്രപ്രകാരം ആ നസിക്ക് എന്തുവരും? ആത്ത് വരും. പിന്നെ നസിയിലെ ഇകാരസ്യ ഉപദേശ അജനനാശ്യ ഇത്തനേന ഇസഞ്ജായാം തസ്ലോപൈത്യനേന ലോപേ സതി നസി ഇത്യത്ര ആദ്യങ്ങകാരസ്യ കേന സൂത്രേണ ഇസജ്ഞാ സിദ്ധ്യതി. പദധിരേതനേന തദ്ധിതവർജ പ്രത്യയാദ്യവർഗാഹ ഇത സ്വീകർത്തകേന സൂത്രേണ ഇസജ്ഞായാം തസ്യ ലോപേ സതി നസി ഇത്തത്ര അസ് ഇതി സ്ഥിതേ ടാങ്ങസിംഗസ ഇനാസ്യാഹ ഇതി പൂർവനിർദ്ദിഷ്ടേന സൂത്രേണ അസ് ഇത്യത്ര ആത് ഇതി ജാതേ. അല്ല തന്നെ ആത്, ശരി. രാമ ആത്തെന്ന് വരുന്നു തകാരാന്തസം. രാമ ആത്തന്നൂന്നായ സൂത്രം വരും. അഗസോർണി ദീർഘ രാമാത് എളുപ്പമായി. പഴയ സൂത്രം തന്നെ വരുന്നു, ഇവിടെ പുതിയ സൂത്രമൊന്നും വരുന്നില്ല. രാമാത് എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ സാധാരണ രാമാത്ത് എന്നും കാണാറുണ്ട്, രാമാത് എന്നും കാണാറുണ്ട്. ഇവിടെ ശരിക്കും തായാണ്, പ്രത്യയം തായാണ്. അപ്പോ ആ പ്രത്യയം വന്നാൽ വരുന്ന രൂപം എന്ന് പറയുന്നത് രാമാത്ത് തകാരാന്തമാണ്. ഇവിടെ എഴുതിയിരിക്കുന്ന അത് തന്നെയാണ് രൂപം. അത് വരുന്ന എങ്ങനെയാണെന്ന് ഇപ്പൊ മനസ്സിലായി. ഇവിടെ ആർക്കോ ഒരാൾക്കുണ്ടായിരുന്നുള്ളൂ, അതിന്റെ തീർത്താൽ തീരാത്ത ഒരു സംശയമുള്ള ഒരാളിവിടെ ഉണ്ടായിരുന്നു. സ്ഥലം വിട്ടോ? അതിവിടെ ഉണ്ടോ? സ്ഥലം വിട്ട്. രാമാത്ത് എന്ന് പറഞ്ഞാൽ എങ്ങനെ വരുന്നു? അവിടെ രാമശബ്ദത്തിന്റെ പരത്തിൽ ആത് എന്ന് വരുന്നു, സവർണദീർഘം വരുന്നു, രാമാത്. അതാണ് രാമശബ്ദത്തിന്റെ പഞ്ചമി. പക്ഷെ രാമാതം എഴുതാറുണ്ട്. അതെന്തുകൊണ്ടാണ്? അതിനു വേണ്ടിയിട്ടാണ്. അടുത്ത സൂത്രം അവസാനേ അവസാനേ ജലാം ചരുവ. അവസാനം എന്താണെന്ന് നോക്കറിയാം. വിരാമോ അവസാനം. ഇവിടെ രാമാത്തിലെ തകാരം അവസാനമാണ്, എന്നുവെച്ചാൽ അതിന് അവസാന സപ്നയാണ്. അതിന് അവസാന സപ്നയുള്ളത് കൊണ്ട് അവസാനത്തിലെ ജല്ലുകൾക്ക് സൂത്രം എന്താ പറയുന്നത്? ചരു വരുന്നു. ചരല്, അപ്പോ ഇവിടെ തകാരമാണ്. ചരലേത് വരും? താന്നെ വരും. ദ ആണോ വരുന്നു? ചരല് ദ ഉണ്ട്. ചരു വരുമ്പോ തകാരം തന്നെ വരും. പിന്നെങ്ങനെ ദാ വരുന്നത്? ചട്ട തവ് കപ്പ ഈ ശശസര് താലി വരുന്നു അല്ലേ വരുന്നത്? ഈ സൂത്രത്തിനെ സംബന്ധിച്ച് രണ്ടു വർഷമുണ്ട്. ഒരു കൂട്ടർ പറയുന്ന എന്താണ്? ഇതിന്റെ പൂർവ്വത്തിലുള്ള ഒരു സൂത്രമാണ് ജലാഞ്ജസോ അന്തേ. അതിന്റെ അപവാദ സൂത്രമാണ് വാവസാന എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ രാമാത്ത് എന്നിരിക്കുമ്പോൾ ജലാഞ്ജസോ അന്തേ പ്രവർത്തിക്കുന്നതിന് മുമ്പ് തന്നെ വാ അവസാനെ പ്രവർത്തിച്ചിട്ട് തകാരത്തിന് എന്ത് തന്നെ വരും? തകാരം തന്നെ വരും. അത് അപവാസൂത്രമാണ്. അത് പ്രവർത്തിക്കാത്ത വർഷത്തിൽ എന്ത് വരും? തകാരത്തിന് ജലാഞ്ജസോ അന്തേ പ്രകാരം തകാരം വരും. ഇത് വിവാദമുള്ള കാര്യമാണ്. അല്ലെങ്കിൽ എങ്ങനെ സംഭവിക്കാം? ജലാഞ്ജസോ അന്തേ എന്ന് പറയുന്നതും വാ അവസാനം എന്ന് പറയുന്നതും ത്രിപാദിയിലെ സൂത്രങ്ങളാണ്. അതുകൊണ്ട് ആദ്യ സൂത്രം വരും രാമാത്ത് എന്നിരിക്കുമ്പോൾ ആദ്യം തന്നെ എന്തുവരും? ജലാഞ്ജസോ അന്തേ പ്രകാരം തകാരത്തിന് ധകാരം വരും. പൂർവം പ്രതി പരം ശാസ്ത്രം അസിദ്ധം. വാ അവസാനം പ്രവർത്തിക്കുന്നതിന് അറിയത്തില്ല. അതുകൊണ്ട് ജലാഞ്ജസോ അന്തേ ആദ്യം കാര്യം പ്രവർത്തിച്ചിട്ട് എന്തുവരും? രാമാതെന്ന് വരും. പിന്നീട് എന്ത് ചെയ്യും? പരസൂത്രം പ്രവർത്തിക്കും. പരസൂത്രം പ്രവർത്തിച്ചിട്ട് എന്ത് ചെയ്യും? രാമാതെന്ന് പറയുന്നതിന് വേണ്ടി രാമാത്തെന്ന് പഴയതുപോലെ ആക്കും. പക്ഷെ ഇവിടെ വാ എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് രണ്ട് രൂപം വരും. രണ്ട് രീതിയിലും മനസ്സിലാക്കാം. നമ്മൾ വിവാദത്തിലേക്ക് പോകണ്ട. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വിവാദമല്ല, രണ്ട് രൂപം കിട്ടണം. അപ്പം നമ്മൾ ഇത്രയും മനസ്സിലാക്കുക. വാ അവസാനം എന്നുള്ള സൂത്രം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവിടെ രാമാത്തെന്നിടത്ത് രാമാത്തെന്ന് തന്നെ ഇരിക്കും. അത് വികല്പമായതുകൊണ്ട് അത് പ്രവർത്തിക്കാത്ത പക്ഷത്തിൽ തകാരത്തിന് ജസ്ത്വം വന്നിട്ട് ദ് വരും. അപ്പം അതിൽ ഓർക്കേണ്ട കാര്യം ഇതാണ്: ജസ്ത്വം വരികയാണെങ്കിൽ ദ്, ചർത്വം വരികയാണെങ്കിൽ ത്. ഇത്രയും അറിഞ്ഞിരുന്നാൽ മതി. ഇവിടെ ഖരിചെയ്തുകൊണ്ട് പ്രവർത്തിച്ചില്ല. പരത്തിൽ ഖരില്ല. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, പരത്തിൽ ഖരില്ലാത്തടത്തും വാ അവസാന പ്രകാരം തകാരം വരാം. അപ്പൊ രാമാത്ത് രാമാത് രണ്ട് രൂപം വന്നു. അടുത്ത് രാമാഭ്യാം. രാമാഭ്യാം പഴയതുപോലെ തന്നെ രാമാഭ്യാം എന്നിരിക്കുമ്പോ സൂത്രം വരുന്നു. പോയ സുപ്പിച്ച മുമ്പ് വന്ന സൂത്രം അതോ അംഗസ്യ ദീർഘം യജ്ഞാദിയായ സുപ്പ് പരമിരിപ്പുണ്ട് പഴയതുപോലെ തന്നെ. രാമാഭ്യാം രാമേഭ്യ പഴയതുപോലെ തന്നെ രാമാഭ്യസ്തന്നിരിക്കുന്നു. പഞ്ചമി ബഹുവനം രാമാഭ്യസ്തന്നിരിക്കുന്നു. എന്ത് വരുന്നു? എന്താ വരുന്നു? ബഹുവചനെ ജല്ലിയേത്. ഇവിടെ എന്താണ്? ബഹുജനമാണ്, ഭ്യസ് ജലാദിയാണ്. ബഹുവിനെ ചല്യത്ത് പ്രകാരം രാമശബ്ദത്തിന്റെ അവിടെ ശ്രദ്ധിക്കണം. അവിടെ ആദേശം പറയുന്ന ഏതിനാണ്? രാമശബ്ദത്തിന്റെ അകാരത്തിന് എന്ത് വരും? ഏകാരം വരും. അതും അത് വ്യക്തമായി ധരിച്ചിരിക്കണം. രാമാഭ്യസെന്നിരിക്കുമ്പോൾ രാമശബ്ദത്തിന്റെ, കാരണം ഈ ഇവിടെയെല്ലാം അദന്തമായ അംഗത്തിനാണ് വിധി. അത് ദീർഘം വിധിച്ചാലും ശരി, ഏത്തും വിധിച്ചാലും ശരി, എല്ലാം അദന്തമായ അംഗത്തിനാണ്. അത് നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കണം. അതുകൊണ്ട് ആ ദീർഘം വരുന്നതും പൂർവ്വത്തിലെ അകാരത്തിനാണ്, ഏത്തും വരുന്നതും പൂർവ്വത്തിലെ അകാരത്തിനാണ്. ഇപ്പൊ എന്ത് വരുന്നു? രാമേഭ്യസ്. പരത്തിൽ ഒരു മാറ്റവും വരുന്നില്ല. രാമേഭ്യസ് എന്നിരിക്കുമ്പോൾ എന്ത് വരുന്നു? സകാരത്തിനെടുത്ത വിസർഗം. ഇപ്പൊ എന്ത് വരുന്നു? രാമേഭ്യ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രഥമാദ്വിവചനത്തില് രാമ ഔന്നിരുന്നപ്പോ രാമൗന്ന് വന്നു. ദ്വിതീയാദ്വിവചനത്തിലോ രാമ ഔട്ടെന്നിരുന്നപ്പോ രാമൗന്ന് വന്നു. രണ്ടിടത്ത് രൂപത്തിന് വ്യത്യാസമില്ല. ഔട്ടില്ല ടകാരത്തിന് എന്ത് പറ്റി? തസ്യലോപ ലോപിച്ചുപോയി. പിന്നെ എന്തിനാ ടകാരം വെച്ചത്? എന്താണ്? ഒരു വ്യത്യാസമില്ല. പ്രഥമയില് രാമോ, ദ്വിതീയയില് രാമോ, പിന്നെന്താ വ്യത്യാസം? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? പിന്നെന്തിനാ ടകാരം? അതൊന്നും പഠിക്കേണ്ട കാര്യമില്ല. വ്യാകരണം പഠിക്കുന്നവര് അതെല്ലാം അറിഞ്ഞിരിക്കണം, പഠിക്കാതെ തന്നെ അറിഞ്ഞിരിക്കണം. എന്തുകൊണ്ട്? അവിടെ ടകാര അങ്ങനെ വച്ചിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും പ്രയോജനം കാണും. ഇനി പഠിക്കേണ്ട കാര്യമുണ്ടോ? വെറുതെ വയ്ക്കുമോ പാണിനി? എങ്ങനെ? ദിവചനമെന്നറിയാൻ വേണ്ടിയിട്ട് ടകാരം ഇത്താക്കേണ്ട കാര്യമില്ല. ഔം എങ്ങനെ? സുട്ടെന്നൊരു പ്രത്യാഹാരം ഉണ്ടാവണം. സുട്ടെന്നും സദസ്യ സൂത്രങ്ങളെല്ലാം വരും. അവിടെയൊക്കെ പ്രത്യാഹാരം ഉണ്ടാക്കാനാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഔട്ടിലെ ടകാരത്തിന് ഇത്താക്കി എന്ന് വെച്ചാൽ അങ്ങനെ ഒന്ന് കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ധരിച്ചോണം. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും പ്രയോജനം കാണും. ഇത്രയും അറിഞ്ഞിരിക്കണം. പ്രയോജനം എന്താണെന്ന് പഠിക്കുമ്പോൾ മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ വെറുതെ പാണിഞ്ഞ് ഒരു ടകാരത്തിന് ഇത്താക്കി വെക്കത്തില്ല. ഇവിടെ ഓരോ ഇത്തഞ്ഞ വിധിച്ച് ഓരോന്നിനെയും ലോപിപ്പിച്ചു. എന്തിനു വേണ്ടി? എല്ലാത്തിനും. ഇപ്പൊ ജസ് ജകാരത്തിന് ഇത്തഞ്ഞൊന്ന് ലോപിപ്പിച്ച് എന്തുകൊണ്ട്? ജസഹസി സൂത്രമുണ്ട്. ഷസ് ഷസിന് ഇസഞ്ഞൊന്ന് ലോപിപ്പിച്ച് എന്തിന്? തസ്മാ ഛസോ നഹ പുംസി. ഷസിന് അവിടെ നിർദ്ദേശിക്കാൻ വേണ്ടി. അസെന്ന് പറഞ്ഞാൽ ശരിയാവോ? അപ്പൊ ഇങ്ങനെ ഓരോ സ്ഥലത്തും ഇസഞ്ഞ വയ്ക്കുന്നതിന് അതാത് പ്രയോജനങ്ങളുണ്ട്. ങസ് ങകാര ഇസഞ്ഞ വെച്ച എന്തിനുവേണ്ടി? ങസി ങസോസ്ച ങസി അവിടെ ങകാരത്തിന് ഇസഞ്ഞ. അതുപോലെ ങീ ങകാരത്തിന് ഇസഞ്ഞ വെച്ച ങേറിയ അല്ല ങേ അവിടെ ങേറിയ വന്നു. ഇങ്ങനെ ഓരോ സ്ഥലത്തും ഇസഞ്ഞ വയ്ക്കുന്നതിന് ഒരു പ്രയോജനമുണ്ട്. പക്ഷെ രൂപത്തിൽ വ്യത്യാസമില്ല. പ്രഥമാദ്വിവചനവും ദ്വിതീയാദ്വിവചനവും ഒരുപോലെ തന്നെ. ഇപ്പം നമ്മൾ പഠിച്ചത് തൃതീയ ദ്വിവചനം എങ്ങനെയാണ്? ഭ്യാം. തൃതീയ ദ്വിവചനം ഭ്യാം. ചതുർത്ഥി ദ്വിവചനം ഭ്യാം. മൂന്നിടത്തും ഒരു വ്യത്യാസമില്ല. ഉണ്ടോ? ഇനി ചതുർത്ഥി ബഹുവചനം എങ്ങനെയാണ്? രാമേഭ്യ. പഞ്ചമി ബഹുവചനോ? രണ്ടിടത്തും ഒരുപോലെ തന്നെ. ഇങ്ങനെ ഒരുപോലെയുള്ള ശബ്ദങ്ങൾ ശ്രദ്ധിച്ചതുകൊണ്ട് ചില വിവരദോഷികൾ പറയുന്നു പാണിനിക്ക് വിവരമില്ലെന്ന്. പുസ്തകം അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അത് പറയുന്നു പാണിനി എന്തിനാ ഈ ഒരേപോലെയുള്ള പ്രത്യയങ്ങൾ വിധിച്ചത്? ഇതൊക്കെ ഒന്ന് വേറെ വേറെ ആക്കിയിരുന്നെങ്കിൽ നമുക്ക് കണ്ടാ തിരിച്ചറിയാൻ വരുന്നില്ല. ഇപ്പൊ നമുക്ക് എന്താ പറ്റുന്നത്? രാമു എന്ന് കണ്ടുകഴിഞ്ഞാൽ അത് പ്രഥമാദ്വിവചനമാണോ ദ്വിതീയാദ്വിവചനമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല അല്ലേ. എന്തുകൊണ്ട്? പാണിന്റെ രണ്ടിടത്ത് ഔ ഔ എന്ന് പ്രത്യേകത്തെ വിധിച്ചു. ഇനി രാമാഭ്യാം രാമാഭ്യാം രാമാഭ്യാം എന്ന് കണ്ടുകഴിഞ്ഞാൽ അത് തൃതീയ ദ്വിവചനമാണോ ചതുർത്ഥി ദ്വിവചനമാണോ പഞ്ചമി ദ്വിവചനമാണോ എന്ന് തിരിച്ചറിയാൻ വയ്യോ. ആ തിരിച്ചറിഞ്ഞാൽ അർത്ഥം മനസ്സിലാക്കാൻ പറ്റും. ഇതും പാണിനിയുടെ വിവരക്കേടാണ് എന്നാര് പറയുന്നു? ഞാനല്ല, ചിലർ പറയുന്നു. പിന്നെ പറയുന്ന എന്താണ്? രാമേഭ്യഹ രാമേഭ്യഹ എന്നുള്ളിടത്ത് ഇതേ കുറ്റം തന്നെ പാണിനി ചെയ്തു എന്നാ പറയുന്നു. ഇതെല്ലാം മാറ്റി ഉണ്ടാക്കിയിരുന്നെങ്കിൽ നമുക്ക് സംഗതി വളരെ എളുപ്പമായതിനെ തിരിച്ചറിയാമായിരുന്നു. എന്തിനു പാണിനി ഇത്രയും വലിയൊരു ശാസ്ത്രം ഉണ്ടാക്കിയപ്പോ ഇത് ചെയ്തു എന്ന് പറഞ്ഞ് പാണിനിയെ വിമർശിച്ച് പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകം എഴുതിയതിന്റെ വിവരക്കേടിനെ കുറിച്ചാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അതെങ്ങനെ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, പാണിനി സൂത്രങ്ങളിലൂടെ ചെയ്യുന്ന എന്താണ്? സിദ്ധമായ രൂപങ്ങളെ സിദ്ധിക്കുകയാണ്. അല്ല, പാണിനി ഒരു പ്രകൃതിയിൽ നിന്നൊരു പ്രത്യേകത്തെ വെച്ചൊരു രൂപത്തെ സിദ്ധിക്കുകയല്ല. ഇത്ര ശബ്ദങ്ങൾ എല്ലാം തന്നെ ഭാഷയിൽ മുമ്പ് തന്നെ ഒരേ രൂപത്തിൽ വിഭിന്ന അർത്ഥത്തിൽ പ്രചരിച്ചിരുന്നു. പാണിനിയെ സംബന്ധിച്ചിടത്തോളം പുതിയ പ്രത്യയം വെച്ച് പുതിയ രൂപം ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇപ്പം വ്യാകരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം വിവരദോഷികൾ ധരിച്ചിരിക്കുന്നത് ഇങ്ങനെ സൂത്രങ്ങൾ വെച്ച് പുതിയ പുതിയ ശബ്ദങ്ങളെ ഉണ്ടാക്കുന്ന എന്തോ ഒരു സാധനമെന്നാണ്. അവർ വ്യാകരണം പഠിച്ചിട്ടാണ് ഇങ്ങനെ ധരിച്ചിരിക്കുന്നത്. പക്ഷെ അതല്ല, ഏത് രൂപങ്ങളാണോ ലോകത്ത് പ്രചാരത്തിലിരിക്കുന്നത് ആ രൂപങ്ങളുടെ വ്യുത്പത്തിയെ മാത്രമേ പാണിനി കാണിക്കുന്നുള്ളൂ. അതുകൊണ്ട് പാണിനി ഇതിൽ നിസ്സഹായനാണ്. എങ്ങനെയാണോ രാമാഭ്യം എന്നുണ്ടായിരുന്നത് അതിന്റെ നിഷ്പത്തി എങ്ങനെയെന്ന് പാണിനി കാണിച്ചു. അപ്പൊ പാണിനിയുടെ പക്ഷത്തൂടെ യാതൊരു തരത്തിലുള്ള വീഴ്ചയും വന്നിട്ടില്ല. ഈ വിമർശിക്കുന്നവന്റെ പക്ഷത്താണ് ഏറ്റവും വലിയ വീഴ്ച. എന്താണ് വ്യാകരണം എന്നറിയാതെ വ്യാകരണത്തെക്കുറിച്ച് പുസ്തകം എഴുതി വലിയ ആളാകാൻ പോയി. അതിന്റെ തകരാറാണത്. നിങ്ങൾ വായിക്കാത്തതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇത് ആരും എഴുതിയെന്നും അറിയണ്ട, ആര് പറഞ്ഞെന്നും അറിയണ്ട. ആ എന്നാ ആളിനെ കുറിച്ചായിരിക്കും ഞാൻ പറഞ്ഞത്. ഇതൊക്കെ എന്തിനാ വായിക്കാൻ പോകുന്നു? ഒരു ഭട്ടതിരി അങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭട്ടതിരിമാർക്ക് പിടിക്കുമോ അത്? ഇല്ല. അതുകൊണ്ട് ഞാൻ പേരൊന്നും പറഞ്ഞില്ലെന്നേ. ഇത് മാത്രമല്ല, ഇതിങ്ങനെ പറഞ്ഞത് ചില സായിപ്പന്മാരിങ്ങനെ എഴുതിയിട്ടുണ്ട്, ഇതറിയാൻ വയ്യ. അത് വായിച്ചിട്ടാണ്, വ്യാകരണം പഠിച്ചിട്ടൊന്നുമല്ല. അതൊക്കെ വായിച്ചിട്ട് അതുപോലെ എഴുതി. എന്താണ് വ്യാകരണം എന്ന് അറിയാൻ വയ്യ. ഇപ്പം വായിക്കുന്നവരിവിടെ ഉണ്ട്. ഞാൻ വിചാരിച്ചത് അങ്ങനെയുള്ളവരിവിടെ കാണത്തില്ലെന്ന്. അടുത്തെന്ത് വരുന്നു? ഷഷ്ടി ഏകദാനത്തിൽ എങ്ങനെയാണ് രൂപം? രാമസ്യ. അതുകൊണ്ടാണ് ആദ്യമേ ഞാൻ പറഞ്ഞത്, എപ്പോഴും നമ്മൾ സിദ്ധമായ രൂപത്തെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം സൂത്രങ്ങൾ പ്രയോഗിക്കുക. അല്ലെങ്കിൽ എന്തുകൊണ്ട് രാമാഭ്യാം എന്നുള്ളതിന് വരെ രാമേഭ്യാം എന്ന് എന്തുകൊണ്ട് വന്നില്ല എന്നൊക്കെ നമുക്ക് ചോദ്യം വരും. അങ്ങനെ ഒന്നില്ല, വരത്തില്ല, ഉള്ളതേ വരത്തുള്ളൂ. ഇല്ലാത്തതിനുണ്ടാക്കുകയല്ല പാണിനിയുടെ ജോലി. ഇപ്പൊ രാമശബ്ദത്തിൽ നിന്നും എന്ത് വരുന്നു? രാമ നസീഭ്യാംബ്യസ് നസ് ഓസ് ആം ഏകവചന വിവക്ഷായാം രാമ നസ് ഇതി ജാതേ നകാരസ്യ അലശക്വ തദ്ധേതനേന ഇസ്സഞ്ജായാം ലോപേ അസ് ഇതി ജാതേ രാമ അസ് ഇത്യത്ര രാമശബ്ദരി ടാങ് സിംഹസാം വിനാഹ ഇത്യനേന സ്യ ഇതി ജാതേ. അതായത് അത് നമ്മൾ ഓർത്തോണം, തൃതീയ ഏകവചനത്തിൽ ട എന്നുള്ളതിന് എന്തുവരും? ഇന. ഇന്നല്ല ഇന. പഞ്ചമിയില് നസി എന്നുള്ളതിന് എന്ത് വരുന്നു? ആ ഷഷ്ടിയില് നസ് എന്നുള്ളതിന് എന്ത് വരുന്നു? സ്യ രാമസ്യ. അടുത്ത സൂത്രം വരുന്നു രാമസ്യ എന്നിരിക്കുമ്പോ ആലോചിച്ച് പറയണം, അബദ്ധം പറയരുത്. രാമസ്യ എന്നിരിക്കുന്ന അടുത്ത സൂത്രം പറയുന്നു ഒരു സൂത്രമില്ല, അത് പറയാൻ എത്ര എളുപ്പം. സൂത്രം ഉണ്ടെങ്കിലല്ലേ ആലോചിക്കേണ്ട കാര്യമുള്ളൂ. സൂത്രമൊന്നുമില്ല, അപ്പൊ എങ്ങനെ ഇരിക്കുന്നു? രാമസ്യ സൂത്രമില്ലാത്തടത്ത് ആലോചിച്ച് സമയം കളയരുത്. പെട്ടെന്ന് പറയണം ഒരു സൂത്രമില്ല രാമസ്യ. അടുത്ത ഏതാണ് വരുന്നത്? രാമയോഹോ രാമശബ്ദത്യ പ്രാതിവേദിക സജ്ഞായാം രാമ ശബ്ദാത് സ്വാദിപ്രത്യയാനാം പ്രാപ്തോ രാമ ശബ്ദാത് ദിവജനൈ. ഓ രാമ രാമ ഓസിതി ദ്വിഏകവചനോ ദ്വിവചന ഏകവചന ഇത്യനേന പ്രാപ്തൗ രാമ ഓസ് ഇതി ജാതേ സ്വരൂപാണാം ഏകശേഷ ഏകവിഭക്തൗ ഇതി ഏകശേഷേ രാമ ഓസ് ഇതി സ്ഥിതേ കേന സൂത്രേണ ഭവിതവ്യമത്ര വിഭക്തിശ്ചൈത്യനേന വിഭക്തിസഞ്ജ്ഞായാം സകാരസ്യ ഹലന്ത്യമിത്യനേന ഇസഞ്ജ്ഞായാം പ്രാപ്തായാം കേന സൂത്രേണ നിഷേധോ ഭവതി നവിഭക്തോ തുസ്മൈത്യനേന നിഷേധേ ജാതേ രാമ ഓസ് ഇത്യത്ര കേന ഭവിതവ്യം. ഓസിച്ച അടുത്ത സൂത്രം അതോ അംഗസ്യ ഏകാരഹ. അതോ അംഗസ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം അദന്ത അംഗസ്യ. അദന്തമായ അംഗത്തിനെന്തൊരു ഏകാരഹ. സൂത്രത്തിന്റെ അർത്ഥം വളരെ സ്പഷ്ടമാണ്. അംഗസ്യ ഏകാരഹ എന്ന് പറയുമ്പോൾ പരത്തിൽ വരുമോ പൂർവത്തിൽ വരുമോ? പൂർവത്തിന് വരും. പരമെന്ന് വെച്ചാൽ പ്രത്യയം. പൂർവം എന്ന് പറയുമ്പം അംഗം. അതിലേതിന് വരും? അംഗത്തിന് വരും. അനുബന്ധിച്ച് ഇപ്രകാരം ഇവിടെ വരും അന്തത്തിന്റെ അംഗം. അതുകൊണ്ട് ഇവിടെ പ്രത്യയം പറഞ്ഞു. എന്താണ് അതോ അംഗസ്യ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ മനസ്സിലാക്കിക്കൊണം അതന്ത അംഗസ്യ. ഏത് സൂത്രപ്രകാരം? ഏന വിധിസ്തദന്തസ്യ അതന്ത അംഗസ്യ. അത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അടുത്ത ഏത് സൂത്രം വരും? അലോന്ത്യസ്യ അന്തിമായ അകാരത്തിന് ഏകാരം വരും. ഇതെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട്. ബഹുവചനെ ജല്യത്ത് എന്ന് പറയുന്നതും അന്തിമായ അകാരത്തിനാണ്. സുപിച്ച എന്ന് പറയുന്നതും അന്തിമായ അകാരത്തിനാണ്. പോസിച്ച എന്ന് പറയുന്നു അന്തിമായ അകാരത്തിനാണ്. അപ്പോ അകാരം എന്തായി മാറും? ഏ എന്ന് വരും. രാമേ ഓസ് എന്നിരിക്കുമ്പോൾ നമ്മൾ പഠിച്ച സൂത്രം വരും ഏച്ചോ അയവായാവഹ. ഓസ് പരത്തിയിരിക്കുന്നു, ഏകാരം ഇരിക്കുന്നു. അയ്യ ആദേശം വരുമ്പോൾ എന്തുവരും? രാമായ് ഓസ്. അയ്യു ഓസ് രാമയോസ് എന്നിരിക്കുമ്പോ ഋത്വവിസർഗം വരുന്നു. രാമയോഹോ. അങ്ങനെ പഴയ സൂത്രങ്ങൾ ഓരോന്നോരോന്നായി പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കും. മുമ്പ് പഠിച്ചത് സന്ധിപ്രകരണത്തിൽ പഠിച്ചു. അതിനാണ് ആദ്യം ഒരു സംജ്ഞാപ്രകരണവും സന്ധിയെല്ലാം പഠിച്ചത്. ഇവിടെയൊക്കെ അതിൻ്റെ ആവശ്യം വരും. ഇപ്പം രാമ ഓസ് എന്നാണ് ഇരുന്നത്. രാമ എന്ന് പറയുന്നത് അകാരാന്തമായ അംഗമാണ്. ഇപ്പോൾ ഓസിജ സൂത്രം പറഞ്ഞു ഓസ് പരത്തിലിരുന്നാൽ പൂർവത്തിലെ അകാരത്തിന് ഏകാരം വരും. ഏകാരത്തെ നേരിട്ട് വിധിക്കുകയാണ്. അതോ അംഗസ്യ ഏകാര. ഇപ്പൊ രാമേ അകാരം പോയി അവിടെ എന്തു വന്നു? ഏ വന്നു. രാമേ ഓസ്. രാമേ ഓസ് എന്നിരിക്കുമ്പോൾ പറയുന്നു ഏകാരത്തിന്റെ പരത്തിൽ അച്ചിരുന്നു കഴിഞ്ഞാൽ ഏച്ചോ അയവായവഹ ഏച്ച ക്രമാ ആവശ്യു അച്ചി. ഇവിടെ അച്ചുപരമുണ്ട്. ഏകാരത്തിന് അയ്യ് വരുമ്പോൾ രാമയു ഓസ് രാമയു ഓസ്. സകാരത്തിന് ഋത്വ വിസർഗം വരുന്നു രാമയോഹോ. സന്ധിയൊക്കെ ഓർമ്മയുള്ളവർക്ക് വളരെ ക്ലിയറാണ്. അടുത്ത രൂപം ഏതാണ്? രാമാണാം രാമശബ്ദസ്യ പ്രാതിസഞ്ജ്ഞായാം ബഹുഷു ബഹുജനേ ഇതി ബഹുത്വ ഉപേക്ഷായാം രാമശബ്ദാതുപരി ആം ഇതി ജാതേ രാമശബ്ദസ്യ അംഗത്വേ ച കേന സൂത്രേണ യസ്മാത് പ്രത്യവിധി തദാദി പ്രത്യയ പ്രത്യേ അംഗം ഇതിനേന അംഗത്വേ സതി സൂത്രാന്തരം ഭവതി ഹ്രസ്വനദ്യാപോ നുട് ഇതി ഹ്രസ്വനദ്യാപോ നുട് ഹ്രസ്വന്താത് നദ്യന്താത് ആബന്ധാത് ച അംഗാത് പരസ്യ ആമോ നുട്ടാഗമഃ. സൂത്രത്തിൽ പറയുന്നുണ്ട് ഹ്രസ്വം നദി ആപ്പ് മൂന്ന് കാര്യം പറയുന്നുണ്ട്. അതിൽ ഹ്രസ്വം എന്ന് മാത്രമേ നമ്മൾ കേട്ട് പരിചയമുള്ളൂ. ഏത് സൂത്രത്തിൽ നിന്നാണ് നമ്മൾ ഹ്രസ്വത്തെ കേട്ടത്? ഉകാലോജ ഹ്രസ്വ ദീർഘപ്ലുത ഹ്രസ്വം അറിയാം. അടുത്ത് വരുന്ന നദി എന്ന് പറയുന്ന ഒരു സംജ്ഞയാണ്, നമ്മൾ പഠിച്ചിട്ടില്ല, പഠിക്കും. അതുപോലെ ആപ്പ് എന്ന് പറയുന്ന ഒരു പ്രത്യയമാണ്, നമ്മൾ പഠിച്ചിട്ടില്ല, പഠിക്കും. അതുകൊണ്ട് തൽക്കാലം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ആവശ്യമില്ലാത്തതിനെക്കുറിച്ച് വ്യാകരണം പഠിക്കുമ്പോൾ ചിന്തിക്കരുത്, ആവശ്യമുള്ള മാത്രമേ ചിന്തിക്കൂ. അതൊക്കെ വരുമ്പം നമ്മൾ മനസ്സിലാക്കും. ഇപ്പോഴേ ഇരുന്ന് ഗവേഷണം നടത്തി പോയി കഴിഞ്ഞാൽ തല ചുറ്റും, വേറെ ഒന്നും സംഭവിക്കത്തില്ല. അതുകൊണ്ട് വൃത്തിയിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ഹ്രസ്വന്താ അംഗാ പരസ്യ ആമോന്നുടാകമാ. ഹ്രസ്വാന്തമായ അംഗത്തിന്റെ പരത്തിലിരിക്കുന്ന ആമിന് നുട്ട് ആഗമമായിട്ട് വരും. ഇത്രയും മാത്രം നമ്മൾ ഇപ്പോൾ എടുത്താൽ മതി. പിന്നെ അവിടെ കൂടുതൽ എന്താ പറയുന്നത്? നദ്യന്താത് അംഗാത് എന്നുള്ളതിനോടുകൂടി ചേർക്കണം. നദ്യന്തമായ അംഗത്തിൽ നിന്നും പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ആബന്ധാച്ച് അംഗാത് ആബന്ധമായ അംഗത്തിൽ നിന്നും. അപ്പൊ ഇവിടെ മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് ഹ്രസ്വാന്തമായ അംഗം, അടുത്ത് നദ്യന്തമായ അംഗം, മൂന്ന് ആബന്ധമായ അംഗം. അതിൽ രണ്ടെണ്ണത്തിനെ പെട്ടണം. ഏതിനൊക്കെയാണ്? നദ്യന്തും ആബന്ധവും അങ്ങോട്ട് ഇപ്പൊ തിരിഞ്ഞ് നോക്കാനേ പാടില്ല. പിന്നെ ഹ്രസ്വാന്തത്തെ എടുക്കുക. ഹ്രസ്വാന്തമായ അംഗത്തിന്റെ പരത്തിലിരിക്കുന്ന ആമിന് നുട്ടാകും വരും. അത് ഞാൻ പ്രത്യേകം പറയാൻ കാരണം, ഉത്തരേന്ത്യയിലൊക്കെ പഠിപ്പിക്കുമ്പോൾ ഹ്രസ്വാന്തമായ അംഗം ഇങ്ങനെ, പിന്നെ നദ്യന്തമായ അംഗം, ആബന്ധമായ അംഗം, അവിടെ ഇതൊക്കെ വരുന്നു എന്ന് പറഞ്ഞു. നദ്യന്തമായ അംഗത്തിനും ആബന്ധമായ അംഗവും പറഞ്ഞു, പിന്നെ നൊട്ട് വരുന്ന രൂപം വരുന്ന ഇതൊക്കെ പറയും. അതിൻ്റെ ഒന്നും അടുത്തുപോലും വിദ്യാർത്ഥി എത്തിയിട്ടില്ല. അപ്പൊ ഈ ബാക്കി പറയുന്ന ഒന്നും തന്നെ അവന് മനസ്സിലാകത്തില്ല. അത് മനസ്സിലാകാത്തതുകൊണ്ട് ഈ പറഞ്ഞ ഹ്രസ്വാന്തമായ അംഗം എന്ന് പറഞ്ഞത് അതിൻ്റെ കൂട്ടത്തിലങ്ങ് പോകും. അതും മനസ്സിലാകത്തില്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൂത്രം എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലാകാതെ. കാരണം ഈ സൂത്രത്തിൽ മനസ്സിലാക്കാനുള്ളത് കുറച്ചേ ഉള്ളൂ, മനസ്സിലാകാത്തതാണ് കൂടുതൽ. അല്ലേ? ഹ്രസ്വാന്തവും നദ്യാന്തവും മനസ്സിലാകില്ല, നദ്യന്തവും ആവന്തവും മനസ്സിലാകത്തില്ല. ഹ്രസ്വാന്തം പറഞ്ഞാൽ മനസ്സിലാകും. അപ്പോൾ ഒരു കാര്യം നമ്മളെ പറഞ്ഞ് മനസ്സിലാകും. മനസ്സിലാകാത്ത കാര്യങ്ങൾ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യം മനസ്സിലാകാതെ പോകും. അതുകൊണ്ട് പഠിച്ചു കഴിയുന്നവർക്ക് ഒരിക്കലും സംശയം മാറത്തില്ല. ഇത് തന്നെ സ്ഥാനികത ആദേശവും അലൽവിധവും. സിദ്ധാന്തപതി പഠിക്കുന്ന ഒരാളിനോട് അലൽവിധി എന്ന് പറഞ്ഞാൽ അലാവിധി, അലഹ പരസ്യവിധി, അലഹവിധി, അലിവിധി എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താ മനസ്സിലാകുന്നത്? ഒന്നും മനസ്സിലാകത്തില്ല. അത് മനസ്സിലാകത്തുകൊണ്ട് ഈ സ്ഥാനികത്വം എന്ന് പറഞ്ഞാൽ എന്താണെന്നും മനസ്സിലാകത്തില്ല. ചുരുക്കത്തിൽ സൂത്രം മനസ്സിലാകത്തില്ല. പിന്നെ ഇത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ലോകസിദ്ധാന്തപതി മുഴുവൻ പഠിച്ചതിന് ശേഷം സിദ്ധാന്തപതി പ്രവേശിച്ചാലേ മനസ്സിലാവും. അതുവരെ കാത്തിരിക്കേണ്ടി വരും. അതിൽ പക്ഷം അത്തരം വ്യാഖ്യാനങ്ങളിലേക്ക് നമ്മൾ പോകാതിരിക്കുക, ആവശ്യമുള്ള മാത്രം ഗ്രഹിച്ചു പോവുക. പിന്നെ ഇതൊക്കെ എന്തിനാണ് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ പണ്ഡിതന്മാർക്ക് വേണ്ടിയിട്ട്, അവർക്ക് സാരം. സിദ്ധാന്തപതിയൊക്കെ പഠിച്ചവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല, അല്ലാത്തവർക്ക് ഇതൊക്കെ വലിയ ഭാരമാണ്. അതുകൊണ്ട് ഇത്രയും മാത്രം മനസ്സിലാക്കുക. ഞാനത് പ്രത്യേകം പറയുന്നത് ചിലർക്ക് ഇതൊന്നും പോരാതെ വരും. അതുകൂടെ അങ്ങോട്ട് പറഞ്ഞാട്ടെ, എന്നുള്ള ഭാവത്തിലിരിക്കും. എന്തിനാ കുറയ്ക്കുന്നത്? നിങ്ങൾ അത്ര മോശക്കാരാണോ? അവസാനം തലയ്ക്കകത്ത് മാന്തി നോക്കിയാൽ ഒന്നും കാണത്തുന്നില്ല, പറഞ്ഞതും കാണത്തില്ല, പറയാത്തതും കാണത്തില്ല. അതുകൊണ്ട് അത്തരം പരീക്ഷണങ്ങളൊന്നും വേണ്ട. ഹ്രസ്വാന്തമായ അംഗത്തിന്റെ പരത്തിലിരിക്കുന്ന ആമിന് നൊട്ടുവരും. നൊട്ടുവരുമെന്ന് കേട്ടുകഴിഞ്ഞാൽ തന്നെ നമ്മൾ പഴയ സൂത്രം ഓർമ്മിക്കും. ആദ്യന്തോ ടകിതോ, പിന്നെ ഹ്രസ്വാന്താത് അംഗാത്, ഇതേത് വിഭക്തിയാണ്? അത് കേട്ടുകഴിഞ്ഞാൽ ഉടൻ ഓർക്കേണ്ട ഒരു സൂത്രമുണ്ട്. ഏതാണ്? തസ്മാദിത്യുത്തരസ്യ തസ്മാതിരി ഉത്തരസ്യ. അപ്പോ ഇവിടെ വിധിക്കുന്ന കാര്യം എന്തോ അത് ഉത്തരത്തിനാണ് വരുന്നത്, പരത്തിന്. ഇവിടെ ഹ്രസ്വാന്തമായ അംഗം ഏതാണ്? രാമ. അത് പിന്നെ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. പരത്തിൽ എന്താണ് ഇരിക്കുന്നത്? അപ്പൊ ഹ്രസ്വാന്തമായ അംഗത്തിന്റെ പരത്തിൽ നുട്ട് വിധിച്ചപ്പോ ആ നുട്ട് ഏതിന് വരും? എതിനാ വരുന്നത്? സംശയമാണോ പേടിയാണോ? ഏതിനാ വരുന്നത്? ആമിന്. സംശയിക്കേണ്ട കാര്യമില്ല. പ്രസ്വാന്തമായ അംഗത്തിന്റെ പരത്തിലൂടെ ഇരിക്കുന്ന എന്താണ്? രാമ ആം. പന്നിട്ട് വിധിച്ചു കഴിഞ്ഞാൽ പരത്തിന് തന്നെ വരും. ആദ്യന്തോ ടകിതോ എന്താ പറയുന്നത്? ടിത്താണെങ്കിൽ എവിടെ വരുമെന്ന് പറഞ്ഞു? ആദിയിൽ വരും. എന്നുവെച്ചാൽ ആമിന്റെ പൂർവ്വത്തിൽ വരും. നുട്ടിലെ ടകാരം ഇത്താണ്, ഉകാര ഉച്ചാരണാർത്ഥം പോയി, ശേഷിക്കുന്ന എന്താണ്? ആമിന്റെ മുമ്പിലാണ് എന്ത് വന്നത്? ആദ്യന്തോ ടകിത്തോ. ഇപ്പൊ നാം എന്ന് വന്നു, രാമ നാം എന്ന് വന്നു. മനസ്സിലായല്ലോ. പ്രസ്വാന്തമായ അംഗമായി രാമശബ്ദം പരത്തിലിരിക്കുന്നു. ആം ആമിന് നുട്ട് വിധിച്ചു. ടിത്തായതുകൊണ്ട് ഏതിനാണോ വിധിക്കുന്നതിന്റെ പൂർവ്വത്തിൽ വരും. ആമിന്റെ പൂർവ്വത്തിൽ നീ വന്നാൽ നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ എങ്ങനെ വായിക്കും? രാമ നാം എന്ന് വന്നു. അപ്പോ അടുത്ത സൂത്രം വരുന്നു, നാമി അജന്ത അംഗസ്യ ദീർഘ. ഇവിടെ അജന്തോന്ന് അദന്തോന്നല്ല പറഞ്ഞത്. ഇതുവരെ അംഗത്തെ എല്ലാം വിശേഷിപ്പിച്ച് എങ്ങനെ അദന്തം അതോ ദീർഘോ എന്നീന്നൊരു സൂത്രമുണ്ട്. അതിൽ നിന്ന് അത്തെല്ലാത്തിനും വരുന്നുണ്ട്. പക്ഷെ ഇവിടെ അതല്ല, ഇവിടെ വരുന്ന അച്ചാണ് അംഗത്തിന്റെ വിശേഷണമാകുന്നത്. അതിന്റെ പ്രയോജനമുണ്ട്. ഇപ്പൊ രാമാണാം ഹരീണാം ഗുരുണാം എല്ലായിടത്തും ദീർഘം വരുന്നത് ഇതുകൊണ്ടാണ്. അത്തെന്ന് പറഞ്ഞാൽ ഹരീണാം എന്ന് ദീർഘം വരുമോ? ഹരിശബ്ദത്തിന് ഉകാരാന്തമായ ഗുരുശബ്ദത്തിന് ഗുരുണാം എന്ന് ദീർഘം വരുമില്ല. അതുകൊണ്ട് അത്തിന് പകരം ഇവിടെ എന്ത് പറഞ്ഞു? അച്ച്. അച്ച് അന്ത്യത്തിലുള്ള അംഗത്തിന് ദീർഘം വരും, വേറെ ഒന്നും പറയുന്നില്ല. അച്ച് അന്ത്യത്തിലുള്ള അംഗത്തിന് ദീർഘം വരും. എപ്പോ? നാമി. അതുകൂടെയുണ്ട്, വൃത്തിയിൽ അത് എഴുതിയിട്ടില്ല. വൃത്തിയിൽ അതുകൂടെയാണ്, അജന്തമായ അംഗത്തിന് ദീർഘം വരും, നാമ പരമിരിക്കേ ആണ് സൂത്രത്തില് നാമി എന്ന് പറഞ്ഞു. നാമ പരമിരിക്കേ ഇവിടെ നമ്മൾ എഴുതിയിട്ടില്ലാത്തതുകൊണ്ട് സൂത്രവും വൃത്തിയും കൂടെ ചേർത്ത് വായിക്കണം. എന്താണ്? അജന്ത അംഗസ്യ ദീർഘ നാമി എന്നാക്കണം വൃത്തി. അജന്തമായ അംഗത്തിന് ദീർഘം വരുന്നു, നാമ പരമ. ഈ നാമം എന്ന് പറയുന്ന ഏതാണ്? ആം എന്ന് പറയുന്നതിന് നുട്ട് വന്നതിന് ശേഷം കിട്ടുന്ന രൂപത്തെയാണ് ഇവിടെ പറയുന്നത് നാമ. അതിന്റെ സപ്തമിയാണ് പറയുന്നത് നാമി. ആമിന്റെ ആമിന് നുട്ട് വന്നതിന് ശേഷം എന്തായി മാറും? നാമ. അതിന്റെ സപ്തമിയില് നാമി എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? നാമ പരമിരിക്കേ. ഏ സൂത്രം പ്രവർത്തിക്കും? നാമി. എന്തുവരും? അജന്തമായ അംഗത്തിന് ദീർഘം വരും. അപ്പൊ ഇവിടെ അജന്തമായ അംഗം എന്ന് പറയുന്നത് പൂർവമാണോ പരമാണോ? പൂർവം. അപ്പൊ രാമ എന്ന് പറയുന്നത് അജന്തമായ അംഗമാണ്, പരത്തിൽ നാം ഇരിക്കുന്നു. ആ അംഗത്തിന് ദീർഘം വരും എന്ന് പറയുമ്പോൾ ഏ സൂത്രം വരും? അലവന്ത്യസ്യ. അന്തിമമായ അകാരത്തിന് ദീർഘം വന്നിട്ട് എന്തുവരും? രാമ നാം. രാമ നാം രാമ നാം എന്ന് വന്നിട്ട് നകാരത്തിന് നകാരം വരുന്ന സൂത്രം നമ്മൾ പഠിച്ചതാണ്. എന്താണ് അതിന്റെ വൃത്തി? അട് കവർഗ പവർഗ ആങ്ങും ഏതേർ വ്യസ്തൈഹി യഥാസംഭവം മിളത്തൈശ്ച വ്യവധാനേ അപി രഷാഭ്യാം പരസ്യ നസ്യ നഹസ്യ. ഇവിടെ നോക്കുക, രേഫമാണ്, രേഖയ്ക്കും ഷാക്കും ശേഷം വരാം. ആ രേഫത്തിന്റെ പരത്തിൽ ആകാരം, അതല്ല അട്ടൽ വരുന്നു, മകാരം അട്ടു പവർഗത്തിൽ വരുന്നു, ആകാരം അട്ടൽ വരുന്നു. അപ്പൊ അട്ടുപ്പന്ന് വായേബി രേഫത്തിന്റെ പരത്തിലിരിക്കുന്ന നകാരത്തിന് നകാരം വരുന്നു. സമാന പദേ, ഇതൊറ്റ പദമാണ്, സമസ്ത പദമല്ല. രാമ നാം എന്ന് വരുന്നു. അതൊരു ന്യായമായ ചോദ്യമാണ്. സുഭിച്ച എന്നുള്ള സൂത്രപ്രകാരവും വരാം, നാമി എന്നുള്ള സൂത്രപ്രകാരവും വരാം. രണ്ട് സൂത്രപ്രകാരം വരാം. പക്ഷെ ഇവിടെ ഇപ്പോൾ വരുന്നത് നാമി എന്നുള്ള നാമി എന്നുള്ള സൂത്രപ്രകാരമാണ്. അതിന് കാരണം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഇപ്പോ ഹ്രസ്വനന്ദ്യാപോന്നൂട്ടം എന്ന് പറയുന്ന ആ സൂത്രം എന്ത് ചെയ്തു? ഹ്രസ്വ അകാരത്തിന്റെ പരത്തിലിരിക്കുന്ന നാമിന് നൊട്ടു വിധിച്ചു. ഹ്രസ്വ അകാരത്തെ നിമിത്തമാക്കിക്കൊണ്ട് നൊട്ടു വിധിച്ചെന്നും പറയാമല്ലോ. അങ്ങനെ നാമെന്ന് വന്നു. അത് ചോദിച്ചുകൊണ്ട് പറയാനില്ലെങ്കിൽ അതിവിടെ ആവശ്യമുള്ള കാര്യമില്ല. അപ്പോ നാമെന്ന് പറയുന്നതിന്റെ മുമ്പിലിരുന്ന ഹ്രസ്വ അകാരത്തെ നിമിത്തമാക്കിക്കൊണ്ടാണ് എന്തു വന്നത്? ആ നാം വന്നത്. ഇനി അവിടെ സുഭിച്ച എന്നുള്ള സൂത്രപ്രകാരം ദീർഘം വരുന്നിരിക്കട്ടെ, എന്നാ എന്താ സംഭവിക്കുന്നത്? ഏതൊരു ഹ്രസ്വമായ അകാരത്തെ നിമിത്തമായി സ്വീകരിച്ചുകൊണ്ടാണോ നാം വന്നത്, ആ നാമിലെ നകാരയജ്ഞാണല്ലോ. യജ്ഞായതുകൊണ്ടാണ് സുഭിച്ചപ്രകാരം ദീർഘം വരുന്നത്. അതേ നകാരം തന്നെ പൂർവത്തിലിരിക്കുന്ന അകാരത്തെ നശിപ്പിക്കും. ഇതിനാണ് പറയുന്നത് സന്നിപാത പരിഭാഷ എന്ന് പറയും. സന്നിപാത ലക്ഷണോ നിമിത്തം സന്നിപാത ലക്ഷണോ വിധിർ അനിമിത്തം തദ് വിഘാതായ എന്നൊരു പരിഭാഷയുണ്ട്. സന്നിപാത ലക്ഷണോ വിധിർ അനിമിത്തം തദ് വിഘാതായ, അതായത് തോളി കയറിയിരുന്നിട്ട് ചെവി കടിക്കരുതെന്ന് നമ്മൾ സാധാരണ മലയാളത്തിൽ പറയും. ഒരാളുടെ ഔദാര്യം കൊണ്ട് അയാളുടെ തോളി കയറാൻ പറ്റി. തോളി കയറിയിട്ട് എന്താ ചെയ്യുന്നത്? അയാളുടെ ചെവി കടിക്കുന്നു. ഇത് ചെയ്യാൻ പാടില്ല. കാരണം എന്തുകൊണ്ട്? അയാളുടെ ഔദാര്യം കൊണ്ടാണ് തോളി കയറിയത്, പിന്നെ അയാളുടെ ചെവി കടിക്കുന്നത് ശരിയാണ്. അതുപോലെയാണ് ഒരു നിമിത്തത്തെ ആശ്രയിച്ച് ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ആ കാര്യം ആ നിമിത്തത്തെ നശിപ്പിക്കുന്ന മറ്റൊന്നിന് കാരണമാകാൻ പാടില്ല. അതാണ് സന്നിപാത പരിഭാഷ എന്ന് പറയുന്നത്. ഒരു നിമിത്തത്തെ ആശ്രയിച്ചൊരു കാര്യമാണ്, ആ കാര്യം ഒരു കാരണവശാലും ആ നിമിത്തത്തെ നശിപ്പിക്കാൻ പാടില്ല. അതായത് രാമ എന്ന് പറയുന്നതിന് ഹ്രസ്വ അകാരത്തെ നിമിത്തമാക്കിക്കൊണ്ട് നാമുന്നു. ഇനി ആ നാമിലെ നകാരം ആ നിമിത്തമായ അകാരത്തെ നശിപ്പിക്കാൻ പാടില്ല. ഇവിടെ എന്ത് സംഭവിക്കും? ഹ്രസ്വ അകാരത്തെ നിമിത്തമാക്കി നാമുന്നു. ഇനി ആ നാ നിമിത്തമായിട്ട് പൂർവത്തിൽ ദീർഘം വന്നാൽ അകാരം നശിച്ചു, നശിക്കത്തില്ലേ, ദീർഘമാവും. ഇതിനാണ് പറയുന്നത് സന്നിപാത പരിഭാഷ. സന്നിപാത ലക്ഷണോ വിധിർ അനിമിത്തം തത് ലിഖാതായ അല്ലെങ്കിൽ ലിഖാതസ്യ എന്ന് പറയും. കേൾക്കുമ്പോൾ ഇത്തിരിതായിട്ട് തോന്നുന്നു, സന്നിപാത ലക്ഷണോ വിധിർ അനിമിത്തം, അനിമിത്തം തദ്വിഖാതായ തദ്വിഖാതായ. ഇതിന് മുമ്പ് തന്നെ ഈ പരിഭാഷ വന്നിട്ടുണ്ട്. ഈ പരിഭാഷയെ നമ്മൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ രാമായ എന്നുള്ള രൂപം ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്താണ് പറയുന്നത്, ഈ പരിഭാഷ അനിത്യമാണ്, ചിലയിടത്ത് വരും ചിലയിടത്ത് വരത്തില്ല. അനിത്യമായതുകൊണ്ട് രാമായ എന്നുള്ള ഈ പരിഭാഷ പ്രവർത്തിച്ചില്ല. എന്താന്ന് പറഞ്ഞാൽ ഇപ്പോൾ രാമായ രാമയല്ല, ഹ്രസ്വകാരമാണ്. ആ ആകാരത്തെ നിമിത്തമായിക്കൊണ്ടാണ് ഇങ്ങേ അറിയാ വന്നത്. എന്താ പറഞ്ഞത്, അന്നന്ത അംഗത്തിന്റെ പരത്തിട്ടിരിക്കുന്ന യാ വന്നിരുന്നു. ആ യായെ നമ്മൾ എഞ്ഞാദിയായ സുപ്പായി സ്വീകരിച്ചുകൊണ്ട് പൂർവത്തിൽ ദീർഘം വന്നു കഴിഞ്ഞാൽ ഏതൊരു ഹ്രസ്വത്തെ ആശ്രയിച്ചിട്ടാണോ യകാരം വന്ന അത് തന്നെ പൂർവ്വത്തിലെ ഹ്രസ്വത്തെ നശിപ്പിക്കുന്നു. അപ്പോൾ ഈ പരിഭാഷ അവിടെ വരും, അങ്ങനെ വരാൻ പാടില്ല എന്നാണ്. പക്ഷേ ആ പരിഭാഷ അവിടെ പ്രവർത്തിക്കുന്നില്ല, കാരണം പാണിനിയുടെ ഒരു സൂത്രമുണ്ട്, കഷ്ടായ ക്രമണേ. അവിടെ കഷ്ടായ എന്ന് പാണിനി നിർദ്ദേശിച്ചിരിക്കുന്നത് കഷ്ടശബ്ദത്തിന്റെ ചതുർത്ഥിയാണ്. അവിടെ എന്ത് ചെയ്തിരിക്കുന്നു, ദീർഘം വന്നിരിക്കുന്നു. അങ്ങനെ ദീർഘം വന്നിരിക്കുന്നത് കൊണ്ട് മനസ്സിലാക്കണം എന്താണ്, സന്നിപാത ലക്ഷണോ വിധിരനിമിത്തം തദ്വിഘാതായ എന്ന് പറയുന്ന പരിഭാഷ സർവത്ര പ്രവർത്തിക്കുന്നില്ല. അത് പ്രവർത്തിച്ചിരുന്നെങ്കിൽ കഷ്ടയ എന്നേ വരത്തുള്ളൂ, കഷ്ടായ എന്ന് വരത്തില്ല. പാണിതനെ തന്നെ കഷ്ടായ എന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത് കൊണ്ട് രാമായെന്നും വരാം. അതുപോലെ ഇങ്ങനെയെല്ലാം അതിൻ്റെ ചർച്ചകൾ പോകും. തൽക്കാലം നമ്മൾ അങ്ങോട്ടൊന്നും കടക്കണ്ടാവും.